സംഗീമദ്രകാരം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഇന്ദ്രിയച്ച എന്ന് പറയുന്ന സൂത്രമാണ്. അപ്പൊ അവിടെ ഒരു സംശയമുണ്ട്. ഇന്ദ്രിയച്ച ഗോ ഇന്ദ്ര എന്നിരിക്കുമ്പം അവിടെ എന്തുകൊണ്ട് അവങ് സ്ഫോടായ പ്രവർത്തിച്ചു കൂടാ, അതുകൊണ്ടും വരാമല്ലോ ഇന്ദ്രിയച്ച എന്ന് പറയുന്ന സൂത്രത്തിന്റെ ആവശ്യം എന്താണ്? അതാണ് സംശയം. അതിന്റെ സമാധാനം എന്താണെന്ന് സമാധാനം അറിയാം കേട്ടിട്ടില്ലാത്ത ആരുടെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? കേട്ടിട്ടില്ലാത്തവർ നിത്യമായി വരാൻ വേണ്ടിയിട്ടാണ് അവങ്ക് സ്ഫോടായന ഒന്നാം വികല്പമാകും, നിത്യമാകാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയച്ച. പിന്നെ വേറെ ഒരു സംശയം എന്നത് അതസോ മാത്രം ഇവിടെ അമി ഈശ രാമകൃഷ്ണ അമു ആസാദ്, ഇവിടെ ഈശാഹ പുല്ലിംഗ ബഹുവചനം കൊടുത്തത് രാമകൃഷ്ണു അമു ആസാദേ പുല്ലിംഗം കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് പുല്ലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാണുമ്പോൾ രാമകൃഷ്ണൻ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇവിടെ പുല്ലിംഗം കൊടുത്തു എന്നുള്ളതാണ് ഒരു സംശയം. അപ്പൊ ഈ രണ്ട് രൂപത്തിനും വേണ്ടി മാത്രമാണ് ഈ സൂത്രം അതസോമാത്. അസ്മാദ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത ശബ്ദത്തിന്റെ അവയവമായ മകാരത്തിൽ നിന്നും വരത്തിൽ വരുന്ന പുല്ലിംഗം മായ ശബ്ദങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെ അത് കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ആ പ്രക്രിയ പഠിക്കും. ഇവിടെ രണ്ട് സൂത്രങ്ങൾ ഇനി നമ്മൾ പഠിക്കേണ്ട സൂത്രങ്ങൾ വരുന്നുണ്ട്, അത് പഠിക്കാൻ പറ്റത്തില്ല. അതസോ അസേ ദാതുതോ മഹ എന്ന് പറയുന്നൊരു സൂത്രം ഇനി വരും. ഏത ഈ ബഹുവിന് വേറെ സൂത്രം വരും. ഈ രണ്ട് സൂത്രങ്ങളുടെയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് ത്രിപാദിയിലുള്ള സൂത്രങ്ങളാണ്. ഈ അതസോ മാത്രം പറയുന്ന സപാദ സപ്താധ്യ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഊ ഇതെല്ലാം അസിദ്ധമാണ്. അസിദ്ധമായതുകൊണ്ട് ഇതുദ്വനം പ്രഗ്രഹം പ്രകാരം വരത്തില്ല. അസിദ്ധമായതിനെ സിദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് അതസോ മാത്രം സൂത്രം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതസോ മാത്രം പ്രവർത്തിച്ച് ഇവിടെ പ്രഗ്രഹസംഖ്യ വരുന്നു. ഈ സൂത്രം ഉണ്ടാക്കിയതുകൊണ്ട് അസിദ്ധമായി. അപ്പൊ ഈ അതസ്വമാദം എന്ന് പറയുന്ന സൂത്രം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഈയും ഊവും രണ്ടെണ്ണം അസിദ്ധമായത് ത്രിപാദിയിലുള്ള സൂത്രപ്രകാരമാണ് ഈയും ഊവും വരുന്നത്. അതിനെ സിദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധമാക്കി പ്രകൃതിയെ സംജ്ഞ വിധിച്ചു. അതശബ്ദത്തിന് പുല്ലിംഗത്തിൽ അസോ അമോ അമീ എന്ന് പറയും. ആ ഒരു ഗുണം കൂടെ കൊടുത്തിരിക്കുന്നു. ശ്രീഹീനത്തിലാണെങ്കിൽ അസോ അമു അമൂഹു എന്നും നംസോലത്തിലാണെങ്കിൽ അധഹ അമൂ അമൂനി എന്നും ആണ് രൂപങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഇവിടെ ദിവചനം എന്ന് പറയാത്തത്. ദിവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീ ഈശ, അവിടെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, ബഹുജനമാണ്. ഇതുത്തെ ദിവന പ്രകാരമാണെങ്കിൽ അത് അമീ ദാസിദ്ധവുമാണ്. അമോ ആസാദെ, അവിടെയും പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അസിദ്ധമാണ്. സ്ത്രീലിംഗം നമസ്കാരമാണെങ്കിൽ പ്രശ്നമില്ല, പൂർവസൂത്രപ്രകാരം വരാം. പക്ഷെ പുല്ലിംഗ അത് വ്യക്തമായി അവിടെ പഠിച്ചാലേ മനസ്സിലാവും, എന്നാലും അങ്ങനൊരു സംശയം വരുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ ചുരുക്കത്തിൽ, അസോ മാത്രം പറയുന്ന ഈ സൂത്രം ഉണ്ടാക്കിയത് കേവലം ഈ രണ്ട് രൂപങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇതിവിടെ സിദ്ധാന്തപതി ആവശ്യമുള്ള ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് ഈ പ്രകടനത്തിൽ. അതിൽ അമോ എന്ന് പറയുന്നതിന് പൊതുസൂത്രം പ്രവർത്തിക്കത്തില്ല, അമീ എന്ന് പറയുന്നതിനും പ്രവർത്തിക്കത്തില്ല, അസിദ്ധമാണ്. അതുകൊണ്ട് അതേസമയം ഇതേ അമോ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിക്കും പുല്ലിംഗം അല്ലെങ്കിൽ. അതാണ് അമൂല് പ്രവർത്തിക്കില്ല എന്ന് പറയാനും പറ്റത്തില്ല. അമൂ എന്ന് പറയുന്ന ശബ്ദത്തിൽ പൂർവ്വസൂത്രം പ്രവർത്തിക്കില്ലേ എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കും. അങ്ങനെയുണ്ട്, അത് സ്ത്രീലിംഗമോ നവസലിംഗമോ ആണെങ്കിൽ പ്രവർത്തിക്കും. ഈ ദ്വിതീയ ദിവനം പ്രവർത്തിക്കും, പുല്ലിംഗമാണെങ്കിൽ പ്രവർത്തിക്കത്തില്ല. എല്ലായിടത്തും അസിദ്ധകാന്ഡത്തിലാണ് അസോ അസേർ ധാതുതോ മഹ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അധശബ്ദത്തിന് സിദ്ധി നമ്മൾ പഠിക്കുന്നതാണ്. ആ സൂത്രപ്രകാരമാണ് ഇവിടെ ഈ രൂപം വരുന്നത്. തന്നെ പക്ഷേ ശ്രീലിംഗത്തിൽ നവസലിംഗത്തിൽ എങ്ങനെ കാര്യം സാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് സിദ്ധമല്ലെങ്കിൽ അതിന് മുമ്പുള്ള രൂപം സിദ്ധമാകും. ശ്രീലിംഗത്തിലും നവസലിംഗത്തിലും അസിദ്ധമാണ്, പക്ഷെ അതിന് മുമ്പുള്ള രൂപം സിദ്ധമാകുന്നുണ്ട്. ഈ ദൂത് ഏത് ഏ എന്നിരിക്കുന്നു. അപ്പൊ ഈ ദൂതേ ദിവനം പ്രവർത്തിക്കും. അങ്ങനെയാണ് അവിടെ അത് നടക്കുന്നത്. അതൊക്കെ എല്ലായിടത്തും എന്താ ദിവിച്ച അതെല്ലാം ഉപയോഗിക്കും. ഏതന്തമെന്ന് പറഞ്ഞുകൊണ്ട് പുല്ലിംഗത്തിൽ അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് പുല്ലിംഗത്തിൽ ബഹുജനത്തിൽ അത് നടക്കത്തില്ല. ഒരു സൂത്രത്തിനും പ്രവർത്തിക്കാൻ അത് ദിവജനമെന്ന് പ്രത്യേകം പറഞ്ഞല്ലോ, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ ദിവജനം എടുത്തു കളഞ്ഞതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അത് മനസ്സിലാക്കുക, പൂർവോത്തര അസിദ്ധം, അതാണ് ഇവിടെ സംഭവം. അതുകൊണ്ട് പുല്ലിംഗ രൂപങ്ങളിൽ അധശബ്ദത്തിൻ്റെ അവയവമായ മകാരത്തിൻ്റെ പരത്തിലിരിക്കുന്ന ഈകാര ഊകാരം എന്ന് പറഞ്ഞെങ്കിലും അത് പുല്ലിംഗത്തിലേ അത് പ്രവർത്തിക്കത്തുള്ളൂ ഈ സൂത്രം. അതുകൊണ്ട് ഈശ രാമകൃഷ്ണവും എന്നുള്ള അത് കാണിച്ചു പുല്ലിംഗമെന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പോ അമോ എന്ന് മാത്രം പറഞ്ഞാൽ അമോ സീതേ അങ്ങനെയും പറയാം. സീതേ അമോ ആസാദേ അങ്ങനെ പറയാം സ്ത്രീലിംഗത്തിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂർവ്വസൂത്രം പ്രവർത്തിക്കാം. അമോ ഭലേ അമോ ആസാദെ എന്ന് പറയുന്നു നംസലിംഗത്തിൽ. അങ്ങനെ വന്നാൽ പൂർവ്വസൂത്രം പ്രവർത്തിക്കാം. അത് അതിന് പ്രത്യേകം മനസ്സിലാക്കും. അമോഹ് എന്ന് പറയുമ്പോൾ വിസർഗം എന്ന് പരത്തിൽ സ്വരമില്ല. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇതെപ്പോഴാ വരുന്നത്? പ്രഗ്രഹസഞ്ജ. അത് തന്നെ പ്രഗ്രഹസഞ്ജ വരുന്നത് പരത്തിലൊരു സ്വരം വരുമ്പോൾ സന്ധ്യ തടയാൻ വേണ്ടിയിട്ടല്ലേ. അമോഹ് എന്നിരിക്കും പരത്തിൽ എന്താണ് ഇരിക്കുന്നത്? വിസർഗം. അപ്പൊ അതിന്റെ പരത്തിൽ സ്വരം ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ മാത്രം, അതായത് ഊകാരാന്തമായും ഈകാരാന്തമായ ശബ്ദം വരികയും പരത്തിൽ സ്വരം വരികയും ചെയ്യുന്നിടത്താണ് ഇതിന്റെ ആവശ്യം വരുന്നത്. അമോഹ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വിസർഗം വന്നു, അതുപോലെ വരും അമോഭ്യാം എന്നെല്ലാം വരും. അവിടെ നിന്ന് ഇതിന്റെ ആവശ്യം വരുന്നില്ല. മലയാള വ്യാഖ്യാനത്തിൽ അതുണ്ടോ എന്നറിയത്തില്ല. ഹിന്ദി വ്യാഖ്യാനം ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഭൈമി വ്യാഖ്യാനം ഹിന്ദി അറിയാവുന്നവർ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും കിട്ടുന്നുണ്ട്. അത് റെഫർ ചെയ്യുന്നതല്ല പഠിക്കുമ്പോൾ. ഞാൻ വിട്ടുപോകുന്ന പല കാര്യങ്ങളും അവിടെ നിന്നൊക്കെ കിട്ടും. കാര്യമായി പഠിക്കണമെന്നുള്ളവർക്ക് അത് നല്ലതാണ്. അല്ലെങ്കിൽ സംസ്കൃതം ഒരുമാതിരി അറിയാവുന്നവർക്ക് സിദ്ധാന്തമതിയിലെ ബാലമനോരമ വ്യാഖ്യാനം നോക്കണം. രണ്ടിലും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്ന നല്ല കാര്യം. മലയാളം പുസ്തകത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്. ഏകോച്ച് നിപാത് ആങ് മർജ പ്രഗ്രഹിച്ചാൽ ഏകാച്ച് ഏകശ്ച അസു അച്ഛിച്ച കർമ്മധാര സമാസം എന്നുവെച്ചാൽ ഏകമായ അച്ഛ ഏകോ അച്ച് എസ് സി എന്ന് ബഹുഹ്രീ സമാസം വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. കർമ്മധാരം വന്നു കഴിഞ്ഞാൽ എന്തോ ഏകമായ അച്ച് ഈ ബഹുഹ്രീ സമാസം വന്നു കഴിഞ്ഞാലോ ഏതെന്നിലാണോ ഏകമായ അച്ച് ഉള്ളത് ച പ്ര പര അത് കൂടി അത് വരത്തില്ല. പ്ര ച ഹ വ ഇതൊക്കെ എടുക്കാം. ഇതിലെല്ലാത്തിലും ഒരു അച്ചുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യഞ്ജനവും ഒരു സ്വരവുമാണ്. ഹ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യഞ്ജനവും ഒരു സ്വരവുമാണ്. ച എന്ന് പറയുമ്പോൾ ഒരു വ്യഞ്ജനവും സ്വരവുമാണ്. അതിനെല്ലാം എടുക്കാം. അങ്ങനെ ഏകോ അച് യസ്യ അല്ലെങ്കിൽ യസ്മിൻ എന്നിടത്ത് കഴിഞ്ഞു. അപ്പൊ ഏകാച്ച് എന്ന് പറയുന്ന ഒരു സമസ്ത പദമാണ്. ഏക ശബ്ദവും അച്ഛെന്ന് പറയുന്ന രണ്ട് ശബ്ദവും ചേർത്ത് സമാസം ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്ന വിഗ്രഹം അനുസരിച്ചാണ്. വിഗ്രഹം ഏത് രീതിയിലും ചെയ്യാം. വിവരീയാകുമ്പം ഏകമായ അച്ച് ഏതിനാണോ ഉള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ര ഇതെല്ലാം ഏകാച്ചുകളാണ്. അതിവിടെ എടുക്കാൻ പാടില്ല. ഇവിടെ കർമ്മധാര സമാസമായിരിക്കണം. എന്താണ് അത്? ഏകവുമായിരിക്കണം, അച്ചുമായിരിക്കണം. ഇപ്പൊ പ്ര എന്ന് പറയുന്നിടത്ത് ഏകവും അച്ചുമല്ല, അവിടെ രണ്ടുണ്ടല്ലോ. അതിലൊന്ന് അച്ച തന്നെയുള്ളൂ. ഏകവുമാണ് അച്ചും ആണെന്നെടുക്കും. ഏതെടുക്കും? ഇവിടെ ഇവിടെ കൂടെ ചെയ്യുന്ന ഈ ഊ ആ അതെടുക്കും. ആങ്ങിൽ രണ്ടുണ്ടെങ്കിലും നകാരം ഇത്തായി ലോഹിച്ചു പോകുന്നതുകൊണ്ട് അതും ഒന്നുമല്ല, ഫലത്തിൽ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഏകസ്വരങ്ങളെ എടുക്കാവും, സ്വരശബ്ദങ്ങൾ. പക്ഷെ അതിവിടെ വരുമ്പോൾ എന്തായി? കേവല സ്വരങ്ങളല്ല, അത് നിപാതമാണ്, അമ്പ്യമാണ്, അതൊക്കെയാണ്. അതാണ് ഏകോച്ച് നിപാത് ആങ് മർജ. ആങ്ങിനെ ഒഴിവാക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത് ആദ്യം കേൾക്കുന്നവർക്ക് അല്പം പ്രയാസം പോലെ തോന്നുന്നു. യാങ് മർജ എന്ന് പറഞ്ഞ അനാങ് പരിദാസമാണ്. നമ്മളിത് പഠിച്ചല്ലോ. നഞ്ഞ് രണ്ട് അർത്ഥത്തിലുണ്ട്. പരി ദൗനഞ്ഞു സമാഖ്യാതു പരിദാസ പ്രസജ്ജകു പരിദാസ സദൃഗ്രാഹി പ്രസജ്ജസ്തു നിഷേധം. പരിദാസത്തിന്റെ പ്രത്യേകത എന്താണോ? പരിദാസ സവിജ്ഞേയ ബാക്കി പരിദാസ സവിജ്ഞേയ ബാക്കി എന്റെ വായന നോക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ പരിധി നോക്കിയായി കൊണ്ടുവന്നു. ബാക്കി എത്ര ഉത്തരപദേന നഞ്ഞ്, ഉത്തരപദവുമായിട്ട് നഞ്ഞ് അംഗീകരി അന്വയിക്കുന്നിടത്താണ് പരിദാസം. പ്രസജ്ജസ്തു സവിജ്ഞയ ക്രിയയാസഹ എത്ര നഞ്ഞ്. ഇതെല്ലാം അമ്പലത്തിനകത്തിരുന്ന് പൂജാരി പറയുന്ന പോലെ കരിങ്കൽ പ്രതിമ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല, അതാരും മനഃപ്പാഠം ചെയ്യേണ്ട കാര്യമില്ല. പൂജാരിയും മുമ്പിലിരിക്കുന്ന കരിങ്കല്ലും മാത്രം അറിഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല പറയുന്നത്, ഇത് പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്നവരുടെ മനസ്സിലും വേണം, എന്നാലത് പറയുമ്പോൾ ഓർമ്മ വരത്തുള്ളൂ. ഇത് പരിദാസമാണ്, ഉത്തരപദത്തെ എന്നോട് അന്വയിക്കുന്നു എന്ന് കാര്യം നിഷേധിക്കണം. അനാങ് അങ്ങനെ വിടുക, അങ്ങനെ ഒഴിവാക്കുക, ആങ്ങ് പാടില്ല എന്നുവെച്ചാൽ ആങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അത് പറഞ്ഞത്? അത് ബഹുവ്രീയാണ് അവിടെ. ഇത്ത് യസ്യ അല്ലെങ്കിൽ യസ്മിൻ ഏതെന്തിനാണോ അകാരം ഇത്തായിരിക്കുന്നത് അങ്ങനെയുള്ള ആ അതിനെ വിടാൻ പറഞ്ഞു. ഇവിടെ പ്രഗ്രഹീയ കാര്യം വിധിക്കുമ്പോൾ ങകാരം ഇത്തായിട്ടുള്ള അങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി ആ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ടെന്ന്, ആങ്ങും ഒന്ന് കേവലായി. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ട് അതിന് പ്രഗ്രഹീയ സഞ്ജ ഉറപ്പാണോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ആ ഉറപ്പായി പറയും. സംശയിക്കുന്നു, ഞാൻ സംശയിച്ചാലും നിങ്ങൾ സംശയിക്കാൻ പാടില്ല. അത് വ്യക്തമായി അവിടെ പറഞ്ഞു. ആങ് വർജഹ പ്രഗ്രഹ്യസ്യ ആങ് ഒഴികെ എന്ന് വെച്ചാൽ കേവലമായാണെങ്കിൽ അതിന് പ്രഗ്രഹിച്ചു വരും. എല്ലാം എന്താ പറയുക, സംശയം ഒരു സംശയം എന്താ, വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ ഇരിക്കുന്നു, പേടിച്ച് പേടിച്ച്. ആങ് വർജഹ പ്രഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായ ആകാരത്തിന് പ്രഗ്രഹസഞ്ജ ഉണ്ട്. നകാരയുക്തായ ആങ്ങാണെങ്കിൽ പ്രഗ്രഹസഞ്ജ ഇല്ല. അത് ഉറപ്പിക്കുന്നു, ഉറപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു നൂലാമാല, ബാക്കിയുള്ളത് കുഴപ്പമില്ല. ഈ ഓ ഇനി നമ്മൾ പ്രയോഗത്തിൽ വരുമ്പോൾ ആങ്ങെന്നല്ല പ്രയോഗിക്കുന്നത്, ങകാരം ഇത്തായി ലോപിച്ച് ആ എന്നാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ സന്ധി ചെയ്യണമോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആയെ കണ്ട് തിരിച്ചറിയണം. ങകാരം പോയി പിന്നെ ഇരിക്കുന്ന ആയാണ്, അതിനെങ്ങനെ തിരിച്ചറിയും? അതിനാണ് പറഞ്ഞത് അർത്ഥം കൊണ്ട് തിരിച്ചറിയുക. അതിന് ഭാഷ്യകാരൻ പറഞ്ഞ ശ്ലോകമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈഷദർത്ഥി ക്രിയായോഗി മര്യാദ അഭിവിദൂചയ ഏതം ആദം ഇതം വിദ്യ വാക്യസ്മരണയോ രംഗി. വാക്യാർത്ഥത്തിലും സ്മരണ എന്നുള്ള അർത്ഥത്തിലും, വാക്യാർത്ഥം എന്ന് പറഞ്ഞാൽ കേവലം വാക്യമല്ല വാക്യത്തിന്റെ അർത്ഥം, അതിലും ഒരു സ്മരണ എന്നുള്ള അർത്ഥത്തിലും ആ പ്രയോഗിക്കാറുണ്ട്. ആ ആ എന്ന് പറയുന്നത് അങ്ങിത്താണ് എന്നാ പറഞ്ഞത്. അങ്ങിത്തം എന്ന് പറഞ്ഞാൽ സന്ധി വരും വരത്തില്ലേ? ആ അങ്ങിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒഴിവാക്കിയതിനെ ആങ്ങിനെ. അപ്പൊ അങ്ങിത്താണെങ്കിൽ സന്ധി വരും വരുമല്ലേ? ഇത്തനെ ഒഴിവാക്കി ഒഴിവാക്കിയും പ്രക്രിയ സഞ്ജ ഇപ്പൊ സന്ധി സന്ധി വരും. ഞാൻ പ്രക്രിയത്തെ കുറിച്ചല്ല ചോദിച്ചത്, സന്ധി വരുമില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഒന്ന് പ്രകൃതിഭാവം, അല്ല ഒന്ന് പ്രഗ്രഹ്യം, പിന്നെ പ്രകൃതിഭാവം, പിന്നെ സന്ധി. പ്രകൃതി സഞ്ജ വന്ന പ്രകൃതിഭാവം, പ്രകൃതി സഞ്ജ വന്നില്ലെങ്കിൽ സന്ധി. അങ്ങനെ നമ്മൾ എടുക്കുന്നു. അപ്പോ ഇവിടെ പറഞ്ഞു വാക്യസ്മരണ ഒരു അംഗിത്തെന്ന് പറഞ്ഞു. അംഗിത്താണെങ്കിൽ അവിടെ സന്ധി വരുമല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. വരുമോ? ഉറപ്പാണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങിത്താണെങ്കിൽ വരുമോ വരത്തില്ലേ? എങ്ങനെ അങ്ങിത്താണെങ്കിൽ സന്ധി വരുമെന്ന് പറയുന്നു, ഒരു വർഷത്ത് പറയുന്നു വരത്തില്ല എന്ന്. അല്പം ഒരു ചെസ് പോലെ ഒരു രണ്ടു മൂന്ന് സ്റ്റെപ്പ് മുമ്പോട്ട് കിടന്ന് ചിന്തിച്ചാൽ മതി. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്, അത്രയും ചിന്തിക്കേണ്ട കാര്യമില്ല. ചെറിയ വിദ്യ ഉപയോഗിച്ചാൽ മതി. വാക്യാർത്ഥത്തിലും സ്മരണാർത്ഥത്തിലും കൂടെ രണ്ടുദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഏവം മന്യസി, ആ ഏവം കില തത്ത്. ഇവിടെ സന്ധി വന്നിട്ടുണ്ടോ? വരത്തില്ല. എളുപ്പമാണ്. എന്തുകൊണ്ട്? അംഗിത്ത് എന്ന് പറയുന്നു വാക്യാർത്ഥത്തിന് സ്മരണാർത്ഥത്തിനുമാണ്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. വാക്യാർത്ഥത്തിനും സ്മരണാർത്ഥത്തിനും ഇവിടെ പ്രയോഗമുണ്ട്. ആ ഏവം, ആ ഏവം, അവിടെ സന്ധി വന്നിട്ടില്ല എന്ന് പറഞ്ഞ അംഗിത്താകുമ്പോൾ സന്ധി വരത്തില്ല. അപ്പോൾ പ്രകൃതിസഞ്ജ പ്രകൃതിഭാവം. ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. ഒരുപാട് ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഭാഷകാരൻ എന്താ പറഞ്ഞു? വാക്യസ്മരണയോ രംഗിത്ത്. വാക്യാർത്ഥത്തിലും സ്മരണ എന്നുള്ള അർത്ഥത്തിലും അംഗിത്തെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ഇത് പ്രകൃതിഭാവം വരുമോ, പ്രകൃതിസഞ്ജ വരുമോ, സന്ധി വരുമോ എന്നുള്ള കാര്യമാണ്. അതിന് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിൽ എവിടെയാ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കുക. എവിടെയാ പ്രയോഗിച്ചിരിക്കുന്ന ആ ഏവം മന്യസി, ആ ഏവം, പിന്നെ ആ ഏവം കലത്തത്ത്, ആ ഏവം. ഇവിടെ സന്ധി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്തു വന്നു? പ്രകൃതിഭാവം വന്നു, പ്രകൃതിസഞ്ജ വന്നു. അപ്പോ എന്തുകൊണ്ട് അവിടെ വാക്യാർത്ഥത്തിന്? അപ്പൊ അംഗിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംഗിത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അംഗിത്തല്ലാത്തടത്ത്, അംഗിത്തല്ലാത്തടത്ത് പ്രകൃതിഭാവം വരും എന്ന് തന്നെയാ പറയുന്നത്. സൂത്രത്തിലും എന്താ പറഞ്ഞത്? ഞിത്ത് ഒഴികെ ഉള്ളതിന് പ്രകൃതിസഞ്ജ എന്നാണ്. ഈ സൂത്രം നിവാദേകാജനാങ് എന്ന് പറയുന്നത് പ്രകൃതിസഞ്ജ വിധിക്കുകയാണ്. വിധിക്കുന്ന സൂത്രത്തിൽ പറഞ്ഞു ഞിത്ത് ഒഴികെ ഉള്ളതിന് എന്തുവരുമെന്ന് പറഞ്ഞു? പ്രകൃതിഭാവം, പ്രകൃതിഭാവം, പ്രകൃതിസഞ്ജയും പ്രകൃതിഭാവവും. അപ്പൊ അതിന് അനാങ്ങെന്ന് പറഞ്ഞു സൂത്രത്തിൽ. എങ്ങനെയാ പറഞ്ഞത്? ഞിത്തിനെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോ കേവലം ആ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രകൃതിസഞ്ജ വരും. ഇതേ കാര്യം തന്നെയാണ് ഭാഷ്യത്തിലും പറഞ്ഞത്, വാക്യസ്മരൻ അങ്ങിത്ത് എന്ന് പറയുന്നു. അപ്പൊ വാക്യാർത്ഥത്തിനും സ്മരണാർത്ഥത്തിനും അത് അങ്ങിത്തായി എന്ന് പറഞ്ഞാൽ അവിടെ പ്രകൃതിസഞ്ജ വരും, പ്രകൃതിഭാവവും വരും. അപ്പൊ സൂത്രത്തിൽ അനാങ്ങെന്ന് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ട്? നകാരമിത്തായ ആയ ഒഴിവാക്കാം. അങ്ങനെ അല്ലാത്തതിന് പ്രകൃതിസഞ്ജ വിധിക്കാം. വാക്യസ്മരണവർ അങ്ങിത്തെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട്? അങ്ങിത്തെന്ന് പറഞ്ഞു നകാരം ഇത്തായ ആയ ഒഴിവാക്കാൻ. രണ്ടിടത്ത് ഒരു കാര്യം തന്നെയാണ്. നിപാതേജാക അനാങ് എന്ന് പറയുന്നിടത്ത് അവിടെ ഈ നഞ്ഞ് നകാരം വന്നിട്ട് നിഷേധിക്കുന്നതുകൊണ്ടാണ് ഒരു ആശയക്കുഴപ്പം വരുന്നത്. നിപാതേജാക അനാങ് എന്ന് പറയുന്നിടത്ത് അനാങ് എന്ന് പറഞ്ഞത് നകാരം ഇത്തായി വരുന്ന ആയ ഒഴിവാക്കാൻ. അപ്പൊ കാര്യങ്ങൾ നേരിട്ട് പറയാതെ വളച്ചുകെട്ടി പറയുന്നുകൊണ്ട് വരുന്ന ഒരു ഇതാണ്. നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ അല്പമൊരു ബുദ്ധിമുട്ട് വരും, പക്ഷെ അതിന് എളുപ്പം മനസ്സിലാക്കുന്ന ചില ടെക്നിക്ക് ഉപയോഗിക്കുന്നു, മനസ്സിലാവും. സൂത്രത്തിൽ അനാങ്ങെന്ന് പറഞ്ഞത് ങ്ങകാരം മിത്തായ ഒഴിവാക്കാൻ, എന്നുവെച്ചാൽ കേവലം ആ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ സൂത്രം പ്രവർത്തിക്കും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വാക്യസ്മരണ ഒരു അംഗിത്തെന്ന് പറഞ്ഞിടത്തും അത് തന്നെ ഉദ്ദേശിക്കുന്നു, അകാരയുക്തായ ഒഴിവാക്കുക. പക്ഷെ അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു, വാക്യ അർത്ഥം എന്താണെന്ന് നോക്കുക. അപ്പോ ആ എന്ന് കണ്ടപ്പോൾ ഒരിടത്ത് വാക്യ അർത്ഥത്തിലാണ്, ഒരിടത്ത് സ്മരണാർത്ഥത്തിലാണ്. അപ്പൊ അവിടെ അംഗിത്താണെന്ന് വെച്ചാൽ കേവലമായാണ് അവിടെ സൂത്രം പ്രവർത്തിക്കും. അപ്പൊ ഇത്രയും മാത്രമെങ്കിലും ഓർമ്മിച്ചു വെക്കുക, കേവലമായ ആയാണെങ്കിൽ ഈ സൂത്രം പ്രവർത്തിച്ച് പ്രകൃതിസഞ്ജ്ഞയും പ്രകൃതിഭാവവും വരും. അല്ല, നകാരം ഇത്തായിട്ടുള്ളതാണെങ്കിൽ അവിടെ ഈ സൂത്രം പ്രവർത്തിക്കത്തില്ല. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഉദാഹരണങ്ങൾ വരുമ്പോഴത്തേക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം ഇത്തുണ്ടെങ്കിലും അത് ഹലന്തി സഞ്ജന്ന് തസ്യലോകം ലോപിച്ചു പോകും. അത് തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് അർത്ഥം നോക്കുക, ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിൽ രണ്ട് അർത്ഥമാണ് മുഖ്യം. അംഗിത്തിന് എന്ന് പറയുന്നത് രണ്ടർത്ഥമേ ഉള്ളൂ, വാക്യാർത്ഥവും സ്മരണാർത്ഥവും ആണെങ്കിൽ അംഗിത്താണ്. എന്നുവെച്ചാൽ അവിടെ നകാരമിത്തല്ല, അല്ലെങ്കിൽ ഈ സൂത്രം പ്രവർത്തിക്കും, പ്രകൃതിസഞ്ജ വരും, പ്രകൃതിഭാവം വരും, സന്ധി വരത്തില്ല. അതാണിവിടെ കൊടുത്തിരിക്കുന്നത്. വാക്യസ്മരണ ഇവർ അംഗിത്തെന്ന് വൃത്തിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഷകാരൻ പറഞ്ഞ ശ്ലോകത്തിന്റെ നാലാമത്തെ പാദം എടുത്തു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞു, ആ ഏവനും മന്യസ് ഈ സൂത്രം പ്രവർത്തിച്ചതിന് കാരണം ഇവിടെ കേവലമായാണ്, നകാരയുത്തല്ല. ആ അർത്ഥം വച്ചത് മനസ്സിലാക്കുക. ഇവിടെ ഏവം മന്യസേ നു പോട്ടെ, ചിലപ്പോൾ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവധാരണത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറുതെ വാക്യ അലങ്കാരത്തിന് ഉപയോഗിക്കാം. ഏവം ഇപ്രകാരം കരുതുന്നു എന്ന് പറയണം. ഇപ്പോ ഇത് ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നോ അതനുസരിച്ച് അർത്ഥം മാറി വരും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ആ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ സംസാരിക്കും പറയും പോലെയാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ആ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്നത് എന്തായിരിക്കും? മുമ്പ് പറഞ്ഞ ഏതോ ഒരു കാര്യത്തിനെ പരാമർശിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ആ നീ അങ്ങനെയാണോ കരുതുന്നത്? ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു മറ്റൊരാളുടെ, ഞാൻ പറഞ്ഞ കാര്യം അയാൾ തെറ്റിദ്ധരിച്ചു, തെറ്റിദ്ധരിച്ചിട്ട് ആ തെറ്റിദ്ധാരണ വെച്ച് എന്നോട് വീണ്ടും സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ആ ഞാൻ പറഞ്ഞത് നീ അങ്ങനെയാണോ ധരിച്ചത് എന്ന് ചോദിക്കാറില്ലേ? അത് തന്നെയാണ് ഇവിടെയും എന്ന് പറഞ്ഞാൽ അവിടെ ആ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏവം മന്യസേ നീ അങ്ങനെയാണോ കരുതുന്നത് എന്നാണ് തുടർന്നുള്ള ഭാഗത്തിൽ പറയുന്നത്. അപ്പൊ ആയുടെ അർത്ഥം എന്തായി? ഞാൻ മുമ്പ് പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം എന്നുള്ള, പക്ഷെ അത് പറയുന്നതിന് പകരം ഈ സാധാരണ സംഭാഷണത്തിൽ വരുന്നതാണ്, ഏത് ഭാഷയിലും വരുന്നതാണ്. അത് ചിലപ്പോൾ ഓ എന്ന് ചോദിക്കും, ഓ അങ്ങനെയാണോ, അതിന്റെ താല്പര്യം അതാണോ എന്ന് പറഞ്ഞ് ആ ഓ അല്ലെങ്കിൽ ആ എന്നെല്ലാം പറയുന്നിടത്ത് മുമ്പ് ഏത് കാര്യം ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞത് ആ കാര്യത്തെ, അത് വിശേഷിച്ചും ഒരു വാക്യം പ്രയോഗിച്ച് അതാ പറഞ്ഞ സന്ദർഭം അനുസരിച്ച് ഒരു വാക്യം ഞാൻ പറഞ്ഞിട്ട് ആ വാക്യത്തെ മറ്റൊരാൾ കേൾക്കുന്നു, അയാൾ അതിനെ തെറ്റായി ധരിച്ചു, വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു, ഓ നീ അങ്ങനെയാണോ ധരിച്ചത് മുമ്പ് പറഞ്ഞ വാക്യാർത്ഥം? ആ എനിക്കറിയില്ല, പലതരത്തിലും പറയാറുണ്ട്. അവിടെയൊക്കെ ആ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് കേവലം ആ എന്നുള്ള ഒരു നിപാതം അല്ലെങ്കിൽ അവ്യയം അവിടെ ഉപയോഗിക്കുന്നത് മുമ്പ് പ്രയോഗിച്ച ഒരു വാക്യത്തിന്റെ അർത്ഥത്തെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വാക്യാർത്ഥത്തിൽ ആ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ എന്ന് പറയുന്നത് സ്മരണ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ആ ഏവം കില തത്ത് ഏവം ഇപ്രകാരമാണോ തത്ത് അത് എന്ന് പറയുന്നത് അതിങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ എന്ന് പറയുന്നത് എന്താണ്? പഴയ ഒരു സ്മൃതി, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതോ ഒരു കാര്യത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയാണ്. അപ്പൊ ആയുടെ അർത്ഥം ഒരു സ്മൃതിയാണ്. ഏതോ ഒരു സ്മൃതി ഏതോ ആകാം. നമ്മൾ സാറിന് പറയാണ്ട് ഓ അതങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അത് പഴയ കാര്യത്തെ ഓർത്തിട്ട് പറയാണ്. അപ്പൊ അവിടെ ആയുടെ അർത്ഥം എന്തായി? സ്മൃതി എന്നാണ്. ആ സ്മരണ അതങ്ങനെയാണോ എന്ന് വെച്ചാൽ ഇപ്പോ ഇന്ന് പഠിപ്പിച്ചു, പഠിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വിദ്യാർത്ഥി പഠിച്ചുകൊണ്ട് വന്നു. അപ്പോ പറഞ്ഞപ്പോ തെറ്റി അല്ലെങ്കിൽ ശരിയായി. അപ്പൊ ചോദിക്കുകയാണ്, ആ ഏവം അങ്ങനെയാണോ നീ ധരിച്ചത് എന്ന് ചോദിക്കാറില്ല. നിന്റെ ധാരണ അങ്ങനെയാണോ? അപ്പൊ നിന്റെ ധാരണ അങ്ങനെയാണോ എന്ന് പറയുന്നതിന് പകരം ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ ഓ എന്നോ അല്ലെങ്കിൽ ആ എന്നോ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണോ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള അസ്മൃതിയാണ് പരാമർശിക്കുന്നത്. ഇത് സർവസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ സന്ധി കാണാറില്ല. അത് സന്ധി വരാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കണം, വ്യാകരണ നിയമത്തിലൂടെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം കിട്ടണമെങ്കിൽ അത് മാറ്റി പറഞ്ഞാലേ പറ്റും. ആ ഏവം വന്നിടത്ത് സന്ധി വന്നാൽ എന്തുവരും? ഐവം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആശയം കിട്ടത്തില്ല. അപ്പൊ നമ്മളവിടെ ആ അല്ലെങ്കിൽ ഓ എന്ന് നിർത്തി പിന്നീട് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വ്യാകരണമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഭാഷാപ്രയോഗത്തിന് വ്യാകരണ പഠനത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിർത്തി പറയുമ്പോഴാണ് ആ എന്ന് പറഞ്ഞാൽ അതൊരു സ്മൃതിയെ പരാമർശിക്കുകയാണ്, ആ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ വാക്യാർത്ഥത്തെ പരാമർശിക്കുകയാണെന്നുള്ള അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർത്തി പറയും. നിർത്തി പറയുമ്പോൾ സംഹിതയില്ല, സന്ധി വരത്തില്ല. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തു? ആ എന്ന് പറയുന്നിടത്ത് അടുപ്പിച്ചെന്ന് പറഞ്ഞു. ആ ഏവെങ്കിലും അന്യസേ അങ്ങനെ അടുത്ത് പറഞ്ഞാലും ആ എന്ന് പറയുന്നതിന് അവിടെ വെട്ടിമുറിച്ച് തന്നെ പറയണേ. എന്നാലേ കേൾവിക്കാരന് ഈ ആ എന്ന് പറയുന്നതുകൊണ്ട് കിട്ടേണ്ട അർത്ഥം കിട്ടത്തുള്ളൂ. ഐവെങ്കില തത്വം പറഞ്ഞാൽ അത് കിട്ടത്തില്ല. ഓ അങ്ങനെയാണോ, ആ അതാണല്ലേ. ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് എന്ത് വേണം? ആയ നിർത്തണം. അത് സാധാരണ ഭാഷാപ്രയോഗം. എന്തുകൊണ്ട് അങ്ങനെ നിർത്തേണ്ടി വരുന്നു എന്നുള്ളതിന് പാണിനി ഒരു നിയമം ഉണ്ടാക്കി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതാവശ്യമായി വരുന്നു, ആ ശബ്ദം മാറി നിൽക്കണം, എന്നാലേ അതിൽ നിന്ന് വ്യക്തമായ ഒരു അർത്ഥം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്ന സ്വരമല്ല എന്ന്, കാരണം സ്വരത്തിലെ ആ ഈ ഊന്നെല്ലാം പറഞ്ഞാൽ അതിനിങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ. അത് പദങ്ങളോടുകൂടി ചേർത്ത് പ്രയോഗിക്കുമ്പോഴാണ്, അക്ഷര പദങ്ങളിൽ ചേർത്ത് പ്രയോഗിക്കുമ്പോൾ അക്ഷരങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരർത്ഥം വരുന്നത്. രാമ സീത എന്നെല്ലാം പറഞ്ഞ അവിടെയൊക്കെ ആ എന്നുണ്ട്. രാമയിന്ന് ഒരായുണ്ട്, സീതയിന്ന് ഒരായുണ്ട്, അതിനൊക്കെ ഈ അർത്ഥമുണ്ടോ? അവിടെയൊന്നും ഈ അർത്ഥമില്ല. ഇതെല്ലാം സാധാരണ ഭാഷയിൽ സർവ്വസാധാരണമായി ഒരു വ്യാകരണവും പഠിക്കാത്ത ആൾക്കാർ പ്രയോഗിക്കുന്നതും നമുക്ക് അർത്ഥം മനസ്സിലാകുന്നതുമാണ്. പിന്നെ വ്യാകരണം ചിന്തിക്കുന്നു, അതങ്ങനെ മാറ്റിവെക്കുന്നുണ്ട്, എന്താ പ്രയോജനം, അത് കൂട്ടിച്ചേർത്താൽ എന്താ, എന്താണ് അവിടുത്തെ അർത്ഥം, നിയമം ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലിരിക്കേണ്ട കാര്യം. പ്രയോഗത്തിൽ നിലവിലിരിക്കുന്ന ഭാഷയ്ക്ക് ഉള്ള നിയമമാണ്, അല്ലാതെ നിയമത്തിലൂടെ ഭാഷയെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നു. അപ്പൊ ഈ ഇന്ദ്ര ഉമേശ എന്ന് പറയുന്നിടത്ത് ഏകാച്ചായ നിപാതങ്ങളാണ്, അതിനെല്ലാം പ്രക്രിയ സഞ്ജമെന്നും ഇവിടെ നിപാസ് സഞ്ചരിക്കുന്ന സൂത്രമാണ്. രണ്ടിലും വരാം, ചാതിവാസത്തെ പ്രാതി സന്ധി വരുന്നില്ല. ആ ഏവം മന്യസി, ആ ഏവം കില തത്തെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കുമ്പം സന്ധി ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സന്ധി വരുന്നില്ല. ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്, അത് സാധാരണ സംഭാഷണത്തിൽ വരുന്ന അർത്ഥമാണ്. എന്നാൽ ഈ രണ്ടർത്ഥത്തിനല്ലാതെ ഈഷദർത്ഥ ക്രിയായോ മര്യാദ അഭിവിതോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങിത്താണ്. ഇത്തായി കഴിഞ്ഞാൽ അവിടെ ഈ സൂത്രപ്രകാരം പ്രകൃതിസഞ്ജ വരുമോ? ഇല്ല. ആലോചിക്കേണ്ട കാര്യമില്ല. സൂത്രത്തിൽ അനാങ്ങ് നിഷേധിച്ചു, ഇത്തിനെ ഒഴിവാക്കി, പിന്നെ അതിന് പ്രകൃതിസഞ്ജ വരുമോ? പ്രകൃതിസഞ്ജ വന്നില്ലെങ്കിൽ പ്രകൃതിഭാവം വരുമോ? സന്ധി വരുമോ? വരും. ഇല്ല എന്നവിടെ പറയരുത്. കാരണം ഈ സൂത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫ്രീ ആയി. പ്രകൃതിസഞ്ജ വരുന്നില്ല, പ്രകൃതിഭാവം വരുന്നില്ല, പിന്നെ അതിന് വരാം. അതായത് നകാരം ഇത്താണെങ്കിൽ, ഇത്താണെങ്കിൽ ഈ സൂത്രം അതിനെ ഒഴിവാക്കും. അതാണ് അത്തരം പഠിത്തമാണ്. നകാരം ഇത്തെങ്കിൽ, ഇത്താണെങ്കിൽ ഈ സൂത്രം അതിനെ ഒഴിവാക്കും. ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫ്രീ ആയി, സന്ധി വരാം. അതാണ് അന്യത്ര ഇത്തെന്ന് പറഞ്ഞത്. അന്യത്ര ഇത്തെന്ന് പറയുന്നത് എന്തിനാണ്? ഈ സൂത്രം ഒഴിവാക്കാൻ വേണ്ടി. സൂത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ സൂത്രം അതിന്റെ നിയമം ഒന്നും വെച്ചല്ല മനസ്സിലാക്കേണ്ടത്, അർത്ഥം വെച്ച് മനസ്സിലാക്കും. അർത്ഥം വച്ചിട്ട് നോക്കി മനസ്സിലാക്കണം. അല്ലാതെ സൂത്രം നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയിൽ കിടന്ന് അത് പരിദാസമാണ്, അത് നിഷേധിക്കുന്നു, നിഷേധിച്ചാൽ വരുമോ ഇല്ലയോ, അങ്ങിത്ത് അങ്ങിത്ത് ഇതെല്ലാം കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അർത്ഥം നോക്കുക. അത് ഭാഷ്യകാരൻ പറഞ്ഞു, ഈഷദർത്ഥ ക്രിയായോഗ്യ മര്യാദ അഭിവിതോ. ഈ ഇത്രയും അർത്ഥങ്ങളിലാണെങ്കിൽ സന്ധി വരാം. ബാക്കി അർത്ഥത്തിൽ സ്മരണാർത്ഥത്തിലാണെങ്കിൽ സന്ധി വരത്തില്ല, അവിടെ പ്രകൃതിസഞ്ജ വരും. ഇത്രയും ഓർത്തിരുന്ന കാര്യം എളുപ്പമാണ്. അല്ലാതെ അങ്ങിത്തങ്ങിത്ത് വാങ്ങുക അനാങ്ങിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം പിടികിട്ടിയെന്ന് വരത്തില്ല. ഇവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അർത്ഥം കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഈഷത് എന്നാണ്. ആ എന്ന് വെച്ചാൽ ഈഷത്, ഈഷത് ഉഷ്ണം. അപ്പൊ ഈഷത് എന്നുള്ള അർത്ഥത്തിൽ, ഈഷത് എന്ന് പറഞ്ഞാൽ അല്പം, ഈഷത് എന്നുള്ള അർത്ഥത്തിൽ ആ എന്ന് ഉപയോഗിച്ച് ആ ഉഷ്ണം, ഈഷത് എന്നുള്ള അർത്ഥത്തിൽ ആ എന്ന് ഉപയോഗിച്ച്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഉദാഹരണത്തിൽ പറഞ്ഞത് ആ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്ന ഈഷത് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥത്തെ പറഞ്ഞിരിക്കുകയാണ്. ആ എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ അർത്ഥം ഈഷത്. അപ്പൊ ഈഷത് ഉഷ്ണം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഈഷത് എന്ന് പറയുന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ആ പദത്തിന് പകരം ആ എന്ന് ഉപയോഗിച്ചെന്നിരിക്കട്ടെ, ആ ഉഷ്ണം എന്നുപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ സന്ധി വരും. ഉഷ്ണം എന്തുകൊണ്ട്? ഇത് ഇങ്ങിത്താണ്, സൂത്രം ഒഴിവാക്കി. പ്രകൃതിസഞ്ജ വരത്തില്ല, പ്രകൃതിഭാവം വരത്തില്ല. മനസ്സിലായല്ലേ? അവിടെ ആ ഈശത്തെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ആ എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ആ എന്ന് പറയുന്നത് ഈശത് അർത്ഥത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈഷത് ഉഷ്ണം എന്നുള്ള അർത്ഥത്തിൽ ആ ഉഷ്ണം എന്ന് പ്രയോഗിക്കുന്നു. അതായത് ചോദിക്കുകയാണ്, നല്ല ചൂട് ചായ മുമ്പ് കൊണ്ടുവച്ച്, ചൂടുണ്ടോ എന്ന് ചോദിക്കും. ആ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വലിയ ചൂടൊന്നുമില്ല. അത് തന്നെയാണ് നമ്മൾ സാധാരണ ഭാഷ ഉപയോഗിക്കുന്നത്. ആ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെറിയ ചൂടുണ്ട്. സന്തോഷത്തിലല്ല പറയുന്നു, വേണ്ടത് നല്ല ചൂടുള്ള ചായയുണ്ട്. അപ്പം നമ്മൾ എന്തുപയോഗിക്കും? ഓഷ്ണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂടുണ്ട് സംസ്കൃതത്തിൽ പറയുമ്പോൾ. ആ അത് പറഞ്ഞല്ലോ, ഈ അഭ്യയങ്ങൾക്കെല്ലാം സന്ദർഭമനുസരിച്ച് അർത്ഥം മാറി ആശ്ചര്യത്തിൽ പ്രയോഗിക്കാമല്ലോ, ഇതെന്തൊരു ചൂടാണോ, അങ്ങനെയും പറയാം. വിസ്മയാർത്ഥത്തിൽ പ്രയോഗിക്കാം, ചോദ്യാർത്ഥത്തിൽ പ്രയോഗിക്കാം, ഇതാണോ ഒരു ചൂട്, അങ്ങനെ പ്രയോഗിക്കാം, പല അർത്ഥത്തിലും പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ എന്താണ്, ഈഷത്ത് അല്പം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ നിപാതങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, സൗകര്യം പോലെ നമുക്ക് ഉപയോഗിക്കാം, പല പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കാം. അത് സാഹചര്യം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ആ എഴുതിയിരിക്കുന്ന മനസ്സിലാണ്. ആ ഈഷദുഷ്ണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, ആ കഴിഞ്ഞ് ഈഷതെന്ന് എഴുതിയിരിക്കുന്നത്, ആ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് ഈഷതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈഷദുഷ്ണം എന്ന് പറഞ്ഞിരിക്കുന്ന ഓഷ്ണം എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. ഓഷ്ണം എന്ന് പറയുന്നിടത്ത് ഈഷത് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ആ ഉപയോഗിച്ചു, അത് ഞിത്താണ്. അതിനെ സൂത്രത്തിൽ അനാങ്ങെന്ന് പറഞ്ഞ് ഒഴിവാക്കി, അവന് പ്രകൃതി സഞ്ജ വരത്തില്ല, പ്രകൃതിഭാവം വരത്തില്ല, സന്ധി വരും, അത്രയൊന്നും ചിന്തിക്കേണ്ട, അർത്ഥം നോക്കുക. അത് ഈഷതെന്നുള്ള അർത്ഥമാണോ, അവിടെ സന്ധി വരും, ഇത്രയും മനസ്സിലാക്കിയിരുന്നു. ഇത് ഈ അനാങ്ങെന്ന് പറയുന്നത് ആദ്യം പഠിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിയായിട്ട് കുഴപ്പിക്കും, അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിച്ച്. അത് പൊതുവെ ഏതോ എന്ന് പറയുന്നിടത്തല്ല, ഈ അർത്ഥത്തിൽ ഇതിനെ യേശഹേതു ഏതം ആത്തം എന്ന് പറയുന്ന ആയ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു. അത് സാധാരണ അങ്ങനെ ഒരു ഇങ്ങനെ ഉപയോഗിക്കും, താ ചേർത്ത് അങ്ങ് ഉപയോഗിക്കും സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ ശ്ലോകം ശരിയാണെങ്കിലും എന്ത് വേണം, താ വേണം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഒരക്ഷരത്തിനോടുകൂടി തപരം ചേർത്ത് ഉപയോഗിക്കും, പല രീതി പല ആവശ്യത്തിന് ഉപയോഗിക്കാം. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന നിപാതം, അതിനെ എടുക്കും, സ്വരമല്ല. അതുകൊണ്ട് ഇവിടെ തപരതത്കാലസിയുടെ ആവശ്യമൊന്നും വരത്തില്ല, അതൊക്കെ വരുന്ന എവിടെയാണോ, സ്വരത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യം. ഇവിടെ അതങ്ങനെയല്ല. വൈയാകരണന്മാർ ഈ ത എവിടെയും ചേർക്കും, ത തീ ഈ എല്ലാവരും ഒരുപാട് സ്ഥലത്ത് ചേർത്ത് ശബ്ദങ്ങളെ ചേർത്ത് പറയും. അടുത്ത് വരുന്നു ഓതന്തോ നിപാത പ്രകൃതി, ഓതന്തമായ നിപാതങ്ങൾ. അതിനും പ്രകൃതി ഛാതിയിൽ പെടുന്ന ഒരു ശബ്ദമാണ് അഹോ, ഛാതി ഗണത്തിൽ പെടുന്നതാണ്. ചാതയോ അസത്വേ നിപാത സഞ്ജയുണ്ട്. പിന്നെ ഇത് ഓദന്തമാണ്, ഓകാരം അന്ത്യത്തിലാണ്. അഹോ പരത്തിൽ ഈശാന്നിരിക്കുന്നു. നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് വരണം, അങ്ങനെ വരണം. ഇവിടെ നിപാതേജോ ഏകാചനാംഗ പ്രകാരം പ്രകൃതി സഞ്ജ ഒന്നുകൂടി വരാമോ, ഏകാച്ചല്ല രണ്ടച്ചുണ്ട, രണ്ടച്ചു ഒരു വ്യഞ്ജനവുമുണ്ട്, ഏകാച്ച എന്ന് പറയുന്ന ഇപ്പെടത്തില്ല. പക്ഷെ അഹോ ഈശ അത് സാധാരണ പറയാറുണ്ടല്ലോ, ആശ്ചര്യം സങ്കടം ഇതിനെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഹോ എന്ന് ഉപയോഗിക്കുന്നത്. ഇതിന് മലയാളത്തിൽ എന്താ പേര് പറയുന്നത്, മലയാള വ്യാകരണത്തിന് ഇതിലെന്താ പറയുന്നത്, എന്താ പറയുന്നത്, വ്യാക്ഷേപകം അതുപോട്ടെ, അങ്ങനെയാണെന്നാ തോന്നുന്നത്. അഹോ എന്നിരിക്കുന്നു, അഹോ എന്നിരിക്കുമ്പോൾ ഇവിടെ സന്ധി വരാറില്ല പ്രയോഗത്തിൽ, അങ്ങനെ പ്രയോഗിക്കുമ്പോൾ സന്ധി ചേർത്ത് പ്രയോഗിക്കാറില്ല, അഹോ ഈശാഹ. ഇവിടെ പ്രകൃതി സഞ്ജ വിധിച്ചു, പ്രകൃതിഭാവം ഒന്നും സന്ധി വരുന്നില്ല. ഈശയിലെ സ്വരം ഈ പരമിരിക്കുന്നു. അടുത്ത് സമ്പുദ്ധ സകല്യസ്യ ഇതൗ അനാർഷേ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സമ്പുദ്ധി നിമിത്ത ഓകാരോ വാ പ്രഗ്രഹ്യോ അവൈദികേ ഇതൗ പരേ. സമ്പുദ്ധി നിമിത്ത ഓകാരോ വാ പ്രഗ്രഹ്യ എന്നാ പറയുന്നു. സമ്പുദ്ധി നിമിത്തമായി വരുന്ന ഓകാരത്തിന് വികല്പമായി പ്രഗ്രഹ സഞ്ജ വിധിക്കുന്നു. എന്തുകൊണ്ടിത് ശാകല്യൻ എന്ന് പറയുന്ന വൈയാകരണ ആചാര്യന്റെ അഭിപ്രായമാണ്. അത് ഇവയുടെ അവൈദികമായ ഇതി പരമിരിക്കെ, ഇതിയുടെ സപ്തമി എന്തോണ് ഇതൗ പരേന്ന് പറയുന്ന സപ്തമി എന്താ, അപ്പോൾ ഇതി എന്ന് പറയുന്ന ഇതൗന്നായി. ഹരിശബ്ദത്തിന്റെ സപ്തമി എന്തമാണ് ഹരൗ. അതുപോലെ അനാർഷേ, ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമെന്നർത്ഥമുണ്ട്. ഋഷിക്ക് വേദം എന്നർത്ഥമുണ്ട്. ഋഷൗ ഭവം ആർഷം, ഋഷിയിൽ സംഭവിച്ചതെന്തോ ആർഷം എന്നുവെച്ചാൽ വേദത്തിൽ സംഭവിച്ചതെന്തോ ആർഷം. അതാണ് നമ്മൾ ആർഷപ്രയോഗം എന്നൊക്കെ പറയുന്നത്. വേദത്തിലുള്ളതാണെങ്കിൽ അത് ആർഷപ്രയോഗമാണ്. ഋഷി ശബ്ദത്തിന്റെ തന്നെ അർത്ഥം എന്താണ് അവിടെ? വേദം എന്നാണ്. വിശദീകരണം പറയും, തദുക്തം ഋഷിണ, ഋഷിണ ഋഷിയാൽ അപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേദേന ഉക്തം, വേദം പറഞ്ഞു എന്നാണ്. അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ വേദത്തിലുള്ള പ്രയോഗങ്ങളെ ആർഷപ്രയോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം വേദം എന്ന് പറയുന്നത് സ്വയം തന്നെ ഋഷിയാണ്. ഋഷി എന്ന് വ്യക്തികൾക്കും പറയും, വേദത്തിനും പറയും. ആർഷം എന്ന് പറഞ്ഞാൽ വേദത്തിലുള്ളത്. അപ്പൊ അനാർഷം എന്ന് പറഞ്ഞാലോ വേദഭിന്നമായത്, വേദ ഒഴികെ ഉള്ളത് എന്ന് പറയും ലൗകിക ഭാഷ. കാരണം ഭാഷ ഇവിടെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വൈദികം, മറ്റൊന്ന് ലൗകികം. അപ്പൊ അനാർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഇതി വേദത്തിൽ വരുമ്പോൾ ഉള്ളതിന്റെ സൂത്രങ്ങളൊന്നും ഇവിടെ ഇല്ല. അതിന് വേറെ സംഗതികളൊക്കെ ഉണ്ട്, അതിവിടെ പറയുന്നില്ല. അത് ഈ പ്രകടനത്തിൽ തന്നെ വരുന്നതാണ്. ഇവിടെ ഇപ്പോ ലൗകിക ഭാഷയിൽ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അനാർഷേ എന്ന് പറഞ്ഞു. അതാണ് അവൈദികേ. അവൈദികമായ എന്താണ്? ഇതി എന്ന് പറയുന്ന ശബ്ദം അതെവിടെ ഇരിക്കണം? പരത്തിലിരിക്കണം. ഏതിന്റെ പരത്തിൽ? ഓകാരത്തിന്റെ പരത്തിൽ. ആ ഓകാരം എങ്ങനെയായിരിക്കണം? സമ്പുദ്ധി നിമിത്തകമായിട്ടുള്ളതായിരിക്കണം. എന്നുവെച്ചാൽ സംബോധനാ പ്രഥമയിലെ ഓകാരമായിരിക്കണം. ആ സംബോധനാ പ്രഥമയിലെ ഓകാരം എന്ന് പറയുന്നത് സമ്പുദ്ധി നിമിത്തകമാകുന്ന എങ്ങനെയെന്നുള്ളത് നമ്മൾ ഷഡ്ലിംഗ പ്രകരണം പഠിക്കുമ്പോൾ പഠിക്കും. പ്രസ്വസ്യ ഗുണഹ എന്ന് പറയുന്ന സൂത്രപ്രകാരം വിഷ്ണു ശബ്ദത്തിന്റെ ഉകാരത്തിന് ഗുണം വന്നു വിഷ്ണുവെന്നായി. ആ ഓകാരം എന്ന് പറയുന്നത് സമ്പുദ്ധി നിമിത്തകമാണ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഇവിടുത്തെ ഉദാഹരണം വിഷ്ണു ഇതി എന്നുള്ളതാണ്. വിഷ്ണു എന്ന് പറയുന്നതില് ഓകാരം എന്ന് പറയുന്നത് സമ്പുദ്ധി നിമിത്തകമാണ്. സമ്പുദ്ധി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഏകവചന സമ്പുദ്ധി ഇനി പഠിക്കും. സംബോധനയിൽ പ്രഥമ ഏകവചന വിഭക്തിക്കാണ് സമ്പുദ്ധി എന്നീ പേരുള്ളത്. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കൂടുതൽ മനസ്സിന് ഭാരം ഉണ്ടാകണ്ട. ഇത്രയും മനസ്സിലാക്കുക, വിഷ്ണു എന്ന് പറയുന്ന ഓകാരം സമ്പുദ്ധി നിമിത്തകമായ ഓകാരമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടല്ലോ. വിഷ്ണു എന്നുള്ള ഓകാരം സമ്പുദ്ധി നിമിത്തകമായ ഓകാരമാണ്. അതിന് ഇതി പരമിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതി ശബ്ദത്തിൽ ഈ പരമിരിക്കുമ്പോൾ വാ പ്രഗ്രഹ പ്രഗ്രഹ സഞ്ജ വരുന്നു. ഇതി എന്ന് പറയുന്നത് വേദത്തിലെ ഇതിയല്ല, ഇത് അനാർഷമായ ഇതിയാണ്. ലോകത്തിൽ പ്രയോഗിക്കുന്ന സമയത്താണ് കൃഷ്ണോ ഇതി എന്നിരിക്കുന്നത് സന്ധി വരാൻ പാടില്ല. സന്ധി വന്നാൽ എങ്ങനെ വരും? കൃഷ്ണ ഇതി എന്ന് വരും. അപ്പൊ സന്ധി വരുമ്പോ വിഷ്ണവിധി, സന്ധി വരാത്തപ്പോ വിഷ്ണു ഇതി, രണ്ട് രൂപം വരും. ഇവിടെ ഒരു രൂപം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതെങ്ങനെ വന്ന്? അത് വരുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുവരെ പഠിച്ച വെച്ച് അങ്ങനെ രൂപം വരുമോ? നിങ്ങളുടെ പുസ്തകത്തിൽ അത് കാണും, മലയാളം വ്യാഖ്യാനത്തിലും കാണും. പക്ഷെ അങ്ങനെ ഒരു രൂപം വരുമോ എന്ന് നമ്മൾ ഇതുവരെ പഠിച്ച വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും, വരത്തില്ല. അത് ആലോചിച്ച സമയം കളയണ്ട, സമയം തീരാറായി. വിഷ്ണു ഇതി എന്നിരിക്കുന്നു. ഇവിടെ നോക്കുക എന്താ സംഭവിക്കുന്ന. വിഷ്ണു ഇതി എന്നിരിക്കുമ്പോ പ്രക്രിയ സഞ്ജ ഒന്ന് സന്ധി വരുന്നില്ല, അത് മനസ്സിലായല്ലോ. ശാകല്യന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ എന്തുവരും? ഏച്ചു അയവായവ വന്നിട്ട് എന്തുവരും? വിഷ്ണവ് ഇതിന്ന് വരും. മനസ്സിലായല്ലോ. ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി ഞാൻ പറയുന്നത് എളുപ്പം മനസ്സിലാവും. ഒന്ന്, ശാകല്യന്റെ അഭിപ്രായ പ്രകാരം എന്തു വന്നു? വിഷ്ണു ഇതിന്ന് വന്നു. അപ്പൊ ചിന്തിക്കേണ്ടത്, ശാകല്യന്റെ അഭിപ്രായ പ്രകാരം വിഷ്ണു ഇതിന്ന് വരുമോ? ഇല്ല, ഉറപ്പാണല്ലോ. പിന്നെ വിഷ്ണു ഇതി എന്നുള്ള എങ്ങനെ വന്നു? ലോപഹ മകാരം ലോപിച്ച ഏത് സൂത്രപ്രകാരം? ഇപ്പൊ ശാകല്യന്റെ മതപ്രകാരം വിഷ്ണു ഇതിന്ന് വരുമോ? അപ്പൊ പിന്നെ ശാകല്യന്റെ മതപ്രകാരം മകാരം ലോപിക്കുമോ? അപ്പൊ പിന്നെ വിഷ്ണു ഇതി എന്നൊരു രൂപം വരുമോ? മനസ്സിലായോ? അതായത് ഒരു കൂടെ ശ്രദ്ധിക്കുക, വിഷ്ണു ഇതി എന്നാണ്, വിഷ്ണു ഇതി എന്നാണ് ഇരിക്കുന്നത്. അവിടെ ശാകല്യന്റെ അഭിപ്രായപ്രകാരം എന്തു വന്നു? പ്രകൃതി സഞ്ജ വന്നു, പ്രകൃതിഭാവം വന്നു, അത് തീർന്നു. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മറ്റാചാര്യന്മാരുടെ അഭിപ്രായപ്രകാരം എന്തുവരും? വിഷ്ണവ് ഇതി, രണ്ടാമത്തെ രൂപം. അതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഈ വിഷ്ണവ് ഇതി എന്ന് പറയുന്നില്ല, വകാരം ലോപിക്കണമെങ്കിൽ ആര് വരണം? ശാകല്യൻ തന്നെ വരണം. ശാകല്യന്റെ അഭിപ്രായത്തിൽ വിഷ്ണവ് ഇതി എന്ന രൂപം വരുമോ? വരുമോ? അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ശാകല്യം എങ്ങനെയാണ് വകാരം ലോപിപ്പിക്കുന്നത്? ലോപിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ വിഷ്ണു ഇതി എന്ന രൂപം ഇവിടെ വരുമോ? പക്ഷെ മൂന്ന് രൂപം കൊടുത്തിട്ടുണ്ട്. വിഷ്ണു ഇതി എന്ന് പറയുന്നത് വികല്പം എന്ന് പറഞ്ഞാൽ ആരുടെ അഭിപ്രായം എന്നുള്ളതാണ്. ആരെങ്കിലും പറഞ്ഞാൽ പോരാ. ആര് പറഞ്ഞു? ശാകല്യന്റെ അഭിപ്രായത്തിൽ രൂപം എങ്ങനെ? അതെ, വിഷ്ണു ഇതി എന്നോ? അവിടെ വകാരം ലോപിക്കാനുണ്ടോ? ഇനി വകാരം ലോപിക്കുന്ന ആരുടെ അഭിപ്രായത്തിൽ? അപ്പൊ ശാകല്യന്റെ അഭിപ്രായത്തിൽ വിഷ്ണവ് ഇരിയുന്നിരിക്കുന്നിടത്ത് വകാരം ലോപിക്കുമോ? അങ്ങനെ ഒരു രൂപമേ ഇല്ല ശാകല്യനെ സംബന്ധിച്ച്. അതായത് സംബുദ്ധ ശാകല്യസ്യതു അനാർഷ എന്ന് പറയുന്നിടത്തും ശാകല്യന്റെ അഭിപ്രായം, ലോപഹ ശാകല്യസ്യ എന്ന് പറയുന്നതും ആരുടെ അഭിപ്രായം? ശാകല്യന്റെ അഭിപ്രായം. അപ്പൊ ശാകല്യൻ ലോപശാകല്യസ്യ എന്താ പറഞ്ഞത്? പദാന്തത്തിലെ യകാര വകാരങ്ങൾക്ക് ലോകം വരും, അതും വികല്പമായിട്ട് ലോകം വിരിച്ചു. അതിനും പറയുന്നു വികല്പമായിട്ട് ലോകം വരുന്നു. പക്ഷേ വികല്പമായിട്ടൊരു ലോകം വരണമെങ്കിൽ അവിടെ യകാരം അല്ലെങ്കിൽ വകാരം പദത്തിന്റെ അന്ത്യത്തിൽ വേണം, എന്നാലേ പറ്റൂ. പക്ഷെ വിഷ്ണു ഇതിന്നിരിക്കുന്നിടത്ത് ശാകല്യന്റെ അഭിപ്രായ പ്രകാരം സന്ധിയും വരുന്നില്ല, യകാരമോ വകാരമോ വരുന്നുമില്ല. വരാത്തതിന് പിന്നെ എങ്ങനെ ശാകല്യം ലോപിപ്പിക്കും? ശാകല്യന് അങ്ങനെ രണ്ടു പണി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് രണ്ട് ശാകല്യന്മാരായിരിക്കണം. നേരത്തെ പറഞ്ഞ ശാകല്യം എ, ഇത് ശാകല്യം ബി, അങ്ങനെ പറയുന്നുമില്ല. പാണിനി എന്താ പറയുന്നത്? ആദരപൂർവകമായിട്ട് ഒരു ആചാര്യന്റെ പേരാ പറഞ്ഞു, സകല്യസ്യ സമ്പത്തു സകല്യസ്യ ഇതോ വനാർഷേ മുനല്ലോപഹ സകല്യസ്യ. അപ്പൊ അതിന്റെ യുക്തിഹീനത മനസ്സിലാക്കണം. സാകല്യൻ അഭിപ്രായ പ്രകാരം വിഷ്ണു ഇതി ഓ ഇതി എന്നാണ്. വിഷ്ണു ഇതി എന്നാണ്. അതാര്? ഏതാചാര്യൻ? വിഷ്ണുവിധി ഇപ്പോ വേറെ ഏതെങ്കിലും ഒരു ആചാര്യൻ വിഷ്ണുവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, സാകല്യം പറയുന്ന അങ്ങനെ വരില്ലെന്നല്ലേ. ഇത് എങ്ങനെ? അവിടെയും എന്താണ് സാകല്യൻ വകാരത്തെ ലോപിപ്പിക്കുന്ന സ്വന്തം അഭിപ്രായ പ്രകാരമാണ്. സ്വന്തം അഭിപ്രായ പ്രകാരമാണ് സാകല്യൻ വകാരത്തെ ലോപിപ്പിക്കുന്നത്. ഇവിടെ സാകല്യൻ പ്രക്രിയ സംജ്ഞ വിധിക്കുന്ന സ്വന്തം അഭിപ്രായ പ്രകാരമാണ്. അപ്പൊ സാകല്യന്റെ അഭിപ്രായം ഇതാണെങ്കിൽ, സാകല്യന്റെ അഭിപ്രായ പ്രകാരം വകാരം ഇല്ല. അപ്പൊ ശാകല്യൻ സ്വയം അവിടെ ഒരു വകാരത്തെ അംഗീകരിക്കാതിരിക്കെ അതേ ശാകല്യൻ ആ വകാരത്തെ പിന്നെ എങ്ങനെ ലോപിപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനംഗീകരിക്കുന്നില്ലല്ലോ താൻ. താൻ അംഗീകരിക്കാത്തതിനെ എന്തിനും ലോപിപ്പിക്കണം? മറ്റുള്ളവർ കൊണ്ടുവരുന്ന വകാരത്തെ ആദ്യം താൻ അംഗീകരിക്കണം. പറയണം എന്താണ് ഇവിടെ വകാരമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ വിഷ്ണു ഇതി എന്നുള്ളടത്ത് ശാകല്യനും പറയണം എന്താണ് ഇവിടെ വകാരം വരാം. ശാകല്യം അങ്ങനെ ഒരു വകാരത്തെ അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവർ അതുകൊണ്ടാണല്ലോ രണ്ടു വർഷം വരുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ശാകല്യം സ്വീകരിക്കണമെങ്കിൽ പിന്നെ ശാകല്യന് എന്താ അഭിപ്രായം? ഇതിന്ന് രാഷ്ട്രീയമാണോ? മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ശാകല്യം സ്വീകരിച്ചാൽ പിന്നെ ശാകല്യൻ എന്ന് പറയുന്ന ആചാര്യന് അഭിപ്രായം ഇല്ലാന്ന് തോന്നില്ലേ? ഇപ്പൊ ശാകല്യന്റെ അഭിപ്രായം എന്താണ്? വരാൻ പാടില്ല എന്നാണ്. അതാണ് തന്റെ അഭിപ്രായം. അപ്പൊ അവിടെ ഇല്ല. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കൂടെ കണക്കിലെടുത്തു പറഞ്ഞാൽ പിന്നെ ശാകല്യന്റെ അഭിപ്രായം ഇല്ല. ശാകല്യന്റെ അഭിപ്രായം അനുസരിച്ച് വരാൻ പാടില്ല തന്നെ. ഇനി ശാകല്യൻ അഭിപ്രായം സ്വീകരിക്കാത്തവര് അവിടെ പിന്നെ ശാകല്യം എന്തിനാണ് ഇടപെടാൻ പോകുന്നു? അപ്പൊ വിഷ്ണു ഇതി വിഷ്ണുവിധി എന്ന് രണ്ടു രൂപ ഇവിടെ പാടുള്ളൂ. വിഷ്ണു ഇതി എന്ന രൂപം കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് ആണ്, വ്യാകരണമല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വേണമെങ്കിൽ പറയാം. അതിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇതൊക്കെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ് കണ്ടുപിടിക്കാൻ. ഇത് മാത്രമല്ല, ലോകത്തിലെവിടെയെങ്കിലും അങ്ങനെ ആണെങ്കിൽ അതിന് പിന്നെ പ്രത്യേക നിയമം ഉണ്ടാക്കണം. ഈ നിയമം പറ്റില്ല, അതിനുവേണ്ടി വേറൊരു നിയമം ഉണ്ടാക്കണം. എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നിയമം ഉണ്ടാകും. പക്ഷെ ശാകല്യന്റെ അഭിപ്രായം അനുസരിച്ച് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ വൈയാകരണന്മാർ വളച്ചു തിരിച്ചൊക്കെ ഇനി സാധൂകരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നേരത്തെ വന്നതുപോലെയാണ്. എന്താണ് വേറെ ഇതുപോലെ ഒരു സ്ഥലം വന്നല്ലോ. അപ്പൊ ഈ ഒരു ഉദാഹരണം ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സമ്പുദ്ധോ ശകല്യസ്യ ഇതോ അനാശയ ലോകശകൽ ഇതും ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, വ്യാഖ്യാതാക്കൾ ഇത് കണ്ടുപിടിക്കുകയും ഞാൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല. നിങ്ങളിൽ വേറെ ഏതെങ്കിലും വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ എഴുതിയിരിക്കും. അങ്ങനെ ഉണ്ട് പ്രാചീനമായ വ്യാഖ്യാനങ്ങൾ. സിദ്ധാന്തമതിയിലും മൂന്ന് രൂപമുണ്ട്. ക്ഷയന മുമ്പുള്ള കാശിക പോലെയുള്ള വ്യാഖ്യാനങ്ങൾ രണ്ടേ ഉള്ളൂ. പ്രാചീന വ്യാഖ്യാനങ്ങൾ രണ്ട് രൂപയുള്ളൂ, അത് വിഷ്ണുയിരി വിഷ്ണുവിരി രണ്ട് രൂപയുള്ളൂ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇതിലും വന്ന് പൊളിറ്റിക്സ് ഒക്കെ വന്നു. അപ്പോൾ അവർ വളച്ച് തിരിച്ച് മറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ശരിയായ രീതിയിൽ ചിന്തിച്ചാൽ രണ്ട് രൂപയെ വരാൻ പാടുള്ളൂ, വിഷ്ണുഗിരി വിഷ്ണുഗിരി. വിഷ്ണുഗിരി എന്ന് മൂന്നാമത് രൂപം വരാൻ പാടില്ല, വരണമെങ്കിൽ അതിന് പ്രത്യേക നിയമം ഉണ്ടാക്കണം. അങ്ങനെ പ്രചാരത്തിലുണ്ടെങ്കിൽ